സകല പ്രശംസയ്ക്കും സ്തുതിക്കും മീതെ ഉയർന്നിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സർവമഹത്വം അർപ്പിച്ചുകൊണ്ട് എന്റെ അനുഭവ സാക്ഷ്യം ചുരുക്കമായി മാന്യ ശ്രോതാക്കളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ പേര് ലസിക്കുട്ടി രാജീവ്. ദൈവഭക്തരായ മാതാപിതാക്കളാൽ ജനിച്ച് 9 വയസ്സിൽ രക്ഷിക്കപ്പെട്ട് 11 വയസ്സിൽ സ്നാനപ്പെട്ട് അന്ന് തന്നെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിപ്പാനും പിന്നീട് വിവാഹശേഷം ഭർത്താവിനോടൊപ്പം ബഹറിലെത്തുവാനും കഴിഞ്ഞ അനേക വർഷങ്ങളായി കുടുംബമായി ഇവിടെ ആയിരിക്കാനും ദൈവം കൃപ ചെയ്തു. ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകിയ 3 മക്കളുമായി ഞങ്ങൾ എല്ലാവിധത്തിലും സന്തോഷമായിട്ട് മുന്നോട്ട് പോകവേ അപ്രതീക്ഷിതമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങളും രോഗങ്ങളും കണ്ണുനീരിന്റെ അനുഭവങ്ങളും കടന്നു വരാൻ തുടങ്ങി. ഞങ്ങൾ ദൈവസന്നിധി വിട്ടുമാറാതെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന് ഞങ്ങളെക്കുറിച്ചുള്ള പ്രത്യേകമായ ഉദ്ദേശങ്ങൾ നിറവേറേണ്ടതിനും ദൈവത്തിന്റെ സ്നേഹവും ദയാസമൃദ്ധിയും ഞങ്ങൾക്ക് വെളിപ്പെടുത്തേണ്ടതിനും ദൈവം ഞങ്ങളെ കടത്തിവിടുന്ന പാതകളാണ് എന്ന് മനസ്സിലാക്കുവാനിടയായി. ആ നാളുകളിൽ ഞാൻ ധാരാളം പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. അനേക ഭക്തന്മാരെയും ജ്ഞാനികളെയും അജ്ഞാനികളെയും ഒക്കെ ദൈവം തന്റെ നാമമഹത്വത്തിനായി ഉപയോഗിച്ച വിധങ്ങൾ വായിച്ച് ഏകദേശം 1 വർഷത്തോളം ദൈവമേ നിന്റെ നാമമഹത്വത്തിനായി അടിയനെയും ഉപയോഗിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ വളരെ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമൊക്കെ കഴിഞ്ഞ നാളുകളിൽ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദൈവം ചില ഗാനങ്ങൾ എന്റെ ഹൃദയത്തിലേക്ക് നൽകി തുടങ്ങി. ഗാനങ്ങൾ രചിപ്പാൻ തക്കതായ ഒരു കഴിവോ ജ്ഞാനമോ ഇല്ലാത്ത എനിക്ക് ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളോടുള്ള ബന്ധത്തിലും ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ദൈവമക്കളോടുള്ള ദൈവത്തിന്റെ ആലോചനയായിട്ടും ഉയരത്തിൽ നിന്ന് പ്രാപിച്ച് ഇതുവരെ 150 ഗാനങ്ങൾ രചിപ്പാൻ ദൈവം കൃപ നൽകി. എന്റെ മാന്യ ശ്രോതാക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ എത്ര അറിവില്ലാത്തവരോ കഴിവില്ലാത്തവരോ ആയിരുന്നാലും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഉള്ള ആത്മാർത്ഥമായ ആഗ്രഹവും സമർപ്പണവും ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ മാനിക്കുകയും നിങ്ങളിലൂടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുകയും ചെയ്യും. എന്റെ ഈ അനുഭവ സാക്ഷ്യവും ഇതോടൊപ്പമുള്ള ഗാനങ്ങളും എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അനുഗ്രഹവും ആശ്വാസവും വിടുതലുമായി തീരട്ടെ എന്നും ഏവരും കൃപമേൽ കൃപ പ്രാപിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനായി ഒരുങ്ങി കാത്തിരിപ്പാനിടയാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൽ എളിയ സഹോദരി ലിസിക്കുട്ടി രാജീവ്, ബഹ്റിൻ.